ഇരുവഞ്ഞിപ്പുഴ പെണ്ണേ, കിളിപ്പെണ്ണേ, മഞ്ചത്തി പെണ്ണേ, ഇന്നോളം കണ്ടതെന്തേ കേട്ടതെന്തേ, ചൊല്ലടി പൊന്നേ, രാവോരോ പന്തലിട്ടേ, പെണ്ണ് കാണാൻ മഴക്കാറ് വന്നേ. ഇരുവഞ്ഞിപ്പുഴ പെണ്ണേ, കിളിപ്പെണ്ണേ, മഞ്ചത്തി പെണ്ണേ. പൂങ്കുലമാറത്ത് വിരിയുന്ന് പൊടിമീനും പായുന്നുണ്ട്. ആമ്പല പൂങ്കുലമാറത്ത് വിരിയുന്ന് പൊടിമീനും പായുന്നുണ്ട്. ആക്കവും താക്കവും നോക്കൂല, മനം വാർപ്പിടും പിരിശത്താല്. ഒന്നു കാണാൻ വെമ്പലുണ്ട് കുന്നിറങ്ങും കുളിരേ. ഇരുവഞ്ഞിപ്പുഴ പെണ്ണേ, കിളിപ്പെണ്ണേ, മൊഞ്ചത്തി പെണ്ണേ, ഇന്നോളം കണ്ടതെന്തേ കേട്ടതെന്തേ, ചൊല്ലടി പൊന്നേ. ടി പാടുത്തനോടുന്ന കടവത്തെ പൂഴി മണ്ണേ, കാതില് നീരലയോദിയ കാര്യം നീയൊന്നു പറഞ്ഞു തായോ. കണ്ണു ചിന്നു മിന്നലുണ്ട് ഉള്ളുണർന്നോ മഴയേ. ഇരുവഞ്ഞിപ്പുഴ പെണ്ണേ, കിളിപ്പെണ്ണേ, മൊഞ്ചത്തി പെണ്ണേ, ഇന്നോളം കണ്ടതെന്തേ കേട്ടതെന്തേ, ചൊല്ലടി പൊന്നേ, രാവോരോ പന്തലിട്ടേ, പെണ്ണ് കാണാൻ മഴക്കാറ് വന്നേ. ഇരുവഞ്ഞിപ്പുഴ പെണ്ണേ, കിളിപ്പെണ്ണേ, മൊഞ്ചത്തി പെണ്ണേ.